ഇവിടെ ശ്രദ്ധ എന്ന് പറയുന്ന ശബ്ദം കൊണ്ട് എന്താണ് അർത്ഥമാകുന്നത്? ഭക്ഷ്യകാലം പറയുന്ന ശ്രദ്ധ എന്ന് പറഞ്ഞാലും ആപ് ജല സൂക്ഷ്മഭൂതങ്ങളെയാണ് ഉദ്ദേശിക്കുന്നത്. അതിനുള്ള യുക്തികളാണ് ഇവിടെ പറഞ്ഞത്. ഇവരുടെ ശേഷം ജീവൻ സൂക്ഷ്മഭൂതങ്ങളെയും ഒപ്പം പോകുന്നു. പഞ്ചാഹൂതികളെ കുറിച്ച് പറയുന്നിടത്ത് ആദ്യത്തെ ആഹൂതി ശ്രദ്ധ എന്ന് പറഞ്ഞു. അത് ജലമല്ല, ശ്രദ്ധ എന്ന് പറയുന്ന അന്ധകരണ വൃത്തിയാണ് പറയുന്നത്. പക്ഷെ ഇവിടെ ശ്രദ്ധ എന്ന് പറയുന്നതുകൊണ്ട് അന്ധകരണ വൃത്തി നല്ല എടുക്കേണ്ട. ശബ്ദാർത്ഥങ്ങൾ സാഹചര്യം അനുസരിച്ചും മാറും. ഇവിടെ ശ്രദ്ധ ശബ്ദം കൊണ്ട് സൂക്ഷ്മഭൂതം എന്നർത്ഥമുള്ളത്. കാരണം ശ്രദ്ധയെ ഹവനം ചെയ്യുന്നു എന്ന് പറഞ്ഞു. ശ്രദ്ധ അന്ധക്കണ്ണ വൃത്തിയായിട്ട് എടുത്തു കഴിഞ്ഞാൽ അതിനെ ഹവനം ചെയ്യാൻ സാധ്യമല്ല. ഹവനം ചെയ്യുന്നെങ്കിൽ അത് ദ്രവ്യമായിരിക്കണം. ഉദാഹരണം പറഞ്ഞു, മൃഗത്തിൻ്റെ ഹൃദയത്തെ മുറിച്ച് ഋതുക്കുകൾ ഹവനം ചെയ്യുന്നു. അത് മൂർത്തമായ വസ്തുവാണ്, വ്യക്തമായി നിർദ്ദേശിച്ചിട്ടുകൊണ്ട് അങ്ങനെ ചെയ്യണമെന്ന്. അങ്ങനെയുള്ള വസ്തുക്കളെ ഹവനം ചെയ്യാൻ കഴിയും. ശ്രദ്ധ എന്ന് പറയുന്നത് ജലമാണ്, അതിനെ ഹവനം ചെയ്യുന്നതുകൊണ്ട് ശ്രദ്ധ ശബ്ദശ്ച അപ്സു ഉപപത്തേ. നമ്മൾ പറഞ്ഞു ഉപപത്തേ എന്ന് പറഞ്ഞു. ശ്രദ്ധ എന്ന് പറയുന്നതുകൊണ്ട് ജലമെന്ന് എടുക്കുന്നതിന് പല യുക്തികളുമുണ്ട്. അതാണ് പറഞ്ഞത്. വൈദിക പ്രയോഗ ദർശന ശ്രദ്ധാവ അപഹരി. അത് മാത്രമല്ല, ഇനി അത് വേദത്തിലേ പറഞ്ഞിരിക്കുന്നു. വേദത്തിൽ സ്പഷ്ടമായി പറഞ്ഞിരിക്കുന്നു ശ്രദ്ധ വൈ ആപഹ. ശ്രദ്ധ എന്ന് പറഞ്ഞ ജലമാണ്. നീതി കൂടുതൽ എന്ത് വേണം? ഒരു ശബ്ദത്തിൻ്റെ അർത്ഥത്തെ വേദം തന്നെ പറഞ്ഞിരിക്കുകയാണെങ്കിൽ എന്നെ മറിച്ച് ചിന്തിക്കേണ്ട കാര്യമില്ലല്ലോ. ലോകത്തിൽ ശ്രദ്ധ ശബ്ദത്തിൻ്റെ അർത്ഥം പ്രസിദ്ധമാണ്, അത് ജലമെന്നല്ല. പക്ഷെ വേദത്തിൽ വേദം തന്നെ പറഞ്ഞിരിക്കുന്നു ശ്രദ്ധ വൈ ആപഹ. എന്നാണ് വൈദിക പ്രയോഗ ദർശന. വൈദിക പ്രയോഗവും കാണുന്നുണ്ട്. ഇത് പ്രമാണമാണ് ശ്രദ്ധ വൈ അപഹ എന്നുള്ള പ്രയോഗം. തനുത്വം ശ്രദ്ധാസാരൂപ്യം ഗച്ഛന്ത്യ ആപോ ദേഹ ബീജഭൂത ഇത്യത ശ്രദ്ധാശബ്ദാസ്. പിന്നെ ശ്രദ്ധ എന്ന് പറയുന്നതിന് മുമ്പ് പറഞ്ഞു ഹേതുവാണ്, ഹേതുത്വ സാമ്യമുണ്ട്. പഞ്ചഭൂതങ്ങൾ അത് ശരീരത്തിന് ഹേതുവാണ്. അത് അതിലൂടെ ആ ജലമെന്ന് പറഞ്ഞു. അപ്പോൾ ആ ജലം ഉപയോഗിച്ചാണ് കർമ്മം ജലാംശം, നേരിട്ട് ജലമല്ല, സോമാതി ജലാംശം. അപ്പോൾ അവിടെ അത്തരം ഒരു കർമ്മം ചെയ്യുന്നതിന് ഹേതു ശ്രദ്ധയാണ്. ശ്രദ്ധയില്ലാതെ കർമ്മം ചെയ്യത്തില്ല. അപ്പോൾ ഹേതു ഹേതുവിൽ സമാനതയുണ്ട്. ശരീരത്തിന് ഹേതു പഞ്ചഭൂതങ്ങൾ, കർമ്മത്തിന് ഹേതു ശ്രദ്ധ. ശ്രദ്ധയില്ലാത്തവര് കർമ്മം ചെയ്യത്തില്ലല്ലോ. അപ്പോൾ എന്തെങ്കിലും സമാനതയുള്ളപ്പോഴാണ് ഒരു ശബ്ദം അങ്ങനെ പ്രയോഗിക്കുന്നത്. അതുപോലെ തനിത്വം, ശ്രദ്ധ എന്ന് പറയുന്നത് അമൂർത്തമായ ഒന്നാണ്, സൂക്ഷ്മമാണ്. അതെ, സൂക്ഷ്മമാണ്. അതുപോലെ ഭൂതസൂക്ഷ്മം, അതുപോലെ ഇന്ദ്രിയ വിഷയമല്ല, അമൂർത്തങ്ങളാണ്. അതും രണ്ടുമുള്ള സാമ്യം ഉള്ളതുകൊണ്ട്, സമാനതയുള്ളതുകൊണ്ട് ആണ് ഒരു ശബ്ദം ഒരു വിശേഷാർത്ഥത്തിൽ പ്രയോഗിക്കുന്നത്. തനിത്വം എന്ന് പറയുന്ന സമാനതയുള്ളതുകൊണ്ട് ഇവിടെ ശ്രദ്ധ എന്നുള്ള ശബ്ദം ഭൂതസൂക്ഷ്മങ്ങളെ കുറിക്കാൻ ഉപയോഗിച്ചിരിക്കുന്നു. തനിത്വം ശ്രദ്ധാസാരൂപ്യം, സൂക്ഷ്മതയും ശ്രദ്ധയുമായിട്ടുള്ള സാരൂപ്യമാണ് ഭൂതങ്ങൾക്ക്. ഗച്ഛന്ത്യ തനുത്വം ശ്രദ്ധാ സാരൂപ്യം ഗച്ഛന്തി. അപ്പോ ശ്രദ്ധാ സാരൂപ്യം ഗച്ഛന്തി. ആപഹ ദേഹ ബീജഭൂത. ശ്രദ്ധാസാരൂപ്യം ഗച്ഛന്തി തനുത്വം. അശ്രദ്ധാസാരൂപ്യം എന്തിന് വരുന്നു? ജലത്തിൽ വരുന്നു. ആപഹ ആപ്പിനെ വിശേഷിപ്പിക്കുകയാണ്. അങ്ങനെ ശ്രദ്ധാസാരൂപ്യത്തെ പ്രാപിച്ചിരിക്കുന്നതായ ജലം ദേഹബീജഭൂത, ദേഹത്തിന് ബീജഭൂതമാണ് ഇത്. ശ്രദ്ധാശബ്ദ, അതുകൊണ്ട് തന്നെ ശ്രദ്ധ കൊണ്ട് പറയുന്നു. യഥാസിംഹപരാക്രമം നര, സിംഹപരാക്രമൻ നര, സിംഹത്തിൻ്റേതുപോലെ പരാക്രമമുള്ളവനാണ് നരൻ എന്നുള്ളതുകൊണ്ട് സിംഹശബ്ദോ ഭൂതി. അതുകൊണ്ട് സിംഹശബ്ദം മനുഷ്യൻ ഉപയോഗിക്കുന്നു. അതുപോലെ തന്നെ ഇവിടെ സൂക്ഷ്മത്വം, ഇവിടെ സാമ്യം, പരാക്രമം സാമ്യമുള്ളതുകൊണ്ട് മനുഷ്യന് സിംഹം എന്ന് പറയുന്നു. മനുഷ്യനിങ്ങനെ സിംഹമാകുന്നു. തനിത്വം സാമ്യമുള്ളതുകൊണ്ട് പഞ്ചഭൂതങ്ങളെ ശ്രദ്ധ എന്ന് പറയുന്നു. ശ്രദ്ധ പൂർവ കർമ്മ സമവായാച്ചാപ്സ ശ്രദ്ധാശബ്ദ ഉപദ്ധി. കർമ്മങ്ങൾക്ക് ശ്രദ്ധ ആവശ്യമാണ്, അല്ലെങ്കിൽ അത് കൂടിയേ തീരും. ശ്രദ്ധയില്ലാതെ ഒരു വ്യക്തിയും ഇത്തരം കർമ്മങ്ങൾ ഒരിക്കലും അനുഷ്ഠിക്കത്തില്ല. കാരണം ഇത്തരം കർമ്മങ്ങൾ ചെയ്യുന്നത് ഫലത്തിന് വേണ്ടിയിട്ടാണ്. അതും മരണാനന്തരമുള്ള ഫലം. സ്വർഗകാമൻ ദർശപൂർണമാസയാഗം ചെയ്യാൻ പറഞ്ഞാൽ അതിന് വിശ്വാസമില്ലാത്തവൻ എങ്ങനെ അത് ചെയ്യും? അപ്പോൾ ശ്രദ്ധ എന്ന് പറയുന്നതിന് മുഖ്യം ആ വിശ്വാസമാണ്. ഇന്ന കർമ്മത്തിന് ഇന്ന ഫലം. അപ്പോൾ സർവ വൈദിക കർമ്മങ്ങളും ശ്രദ്ധാപൂർവകമാണ്. അതുകൊണ്ട് ശ്രദ്ധ എന്നുള്ള പേരിവിടെ പഞ്ചഭൂതങ്ങൾ ഉപയോഗിച്ചു. ഇവിടെ അർത്ഥം എന്താണ്? ഗച്ഛൻ ഗച്ഛന്ത്യോ ഗച്ഛന്തി ഗച്ഛന്ത്യോ ഗച്ഛന്തി ആപഹ, അങ്ങനെ ആയിത്തീരുന്ന. ഗത്യർത്ഥം എന്ന് പറയുന്നത് പ്രാപ്തിയർത്ഥമാണ്. ഗത്യർത്ഥത്തിനെല്ലാം എന്താണോ പ്രാപ്തിയർത്ഥമുണ്ട്. ഗ്രാമം ഗച്ഛതി എന്ന് പറഞ്ഞാൽ അതിനെ ഗ്രാമം പ്രാപ്നോതി എന്നർത്ഥം. അതുകൊണ്ട് രണ്ടും തമ്മിൽ സമാനതയുള്ളതുകൊണ്ട് ഇല്ല, ഇവിടെ പറയുന്ന ഇതാണ്, സമാനതയുള്ളതുകൊണ്ട് ശ്രദ്ധാശബ്ദം ജലത്തിൽ ഉപയോഗിച്ചിരിക്കുന്നു. എന്താ സമാനത? തനുത്വം, ഇത്രയേ ഉള്ളൂ. മറ്റൊരു ഹേതു പറയുന്നു, ശ്രദ്ധ ഹേതുവാണ് കർമ്മത്തിൽ. ശ്രദ്ധാപൂർവ കർമ്മസമവായ കർമ്മസമവായിയാണെന്ത് ഭൂതങ്ങൾ കർമ്മസംബന്ധിയാണ്. കർമ്മസമവായം എന്ന് വെച്ചാൽ കർമ്മബന്ധം. സമവായം എന്ന് പറയുന്നത് ഇവിടെ ബന്ധം എന്നുള്ള അർത്ഥത്തിൽ. കർമ്മസംബന്ധമുണ്ട് ഏതിന്? ആപഹ, ജലത്തിന്. അതാണല്ലോ പറഞ്ഞല്ലോ, അബഹുളമാണ് കർമ്മം എന്ന് പറഞ്ഞു. കൂടുതലും അവിടെ ജലാംശമാണ് ഉപയോഗിക്കുന്ന എല്ലാ ഹവിസുകളിലും. അതുകൊണ്ട് ശ്രദ്ധാപൂർവകമായ കർമ്മസംബന്ധമുള്ളതുകൊണ്ട് അപ്സു ശ്രദ്ധാശബ്ദ ഉപയോഗത്തിലെ ജലത്തിൽ ശ്രദ്ധാശബ്ദം യുക്തം തന്നെ. ശ്രദ്ധാപൂർവക കർമ്മസമവായ, ശ്രദ്ധാപൂർവകമായ കർമ്മ സംബന്ധം ഉള്ളതുകൊണ്ട് മഞ്ജശ്ദൈവ പുരുഷേഷ്. അത് വേറെ മഞ്ജാഹ ക്രോസന്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഞ്ജസ്ഥ പുരുഷൻ ക്രോശിക്കുന്നു എന്നാണ്, വിളിക്കുന്നു എന്നാണ്. അവിടെ മഞ്ജശബ്ദം പുരുഷൻ ഉപയോഗിച്ചു, മഞ്ജാഹ ക്രോശന്തി പുരുഷാഹ എന്നുള്ള അർത്ഥത്തിൽ. അതുപോലെ എന്നുവെച്ചാൽ ഭാഷാപ്രയോഗത്തിൽ ഇങ്ങനെയുള്ള ഉദാഹരണങ്ങൾ ധാരാളം ഉണ്ട്, അത്രയുള്ളൂ ഇവിടെ. ശ്രദ്ധ ഹേതുത്വാച്ച ശ്രദ്ധാശബ്ദോപത്തി ആപോഹ അസ്മൈ ശ്രദ്ധാം സന്നമന്ദേ പുണ്യായ കർമ്മണേ, അങ്ങനെ പറഞ്ഞിരിക്കുന്നു. പറഞ്ഞു അസ്മൈ എന്നുവെച്ചാൽ യജമാനന്, ആപഹ ഈ ജലം, ശ്രദ്ധാം ജനയന്തി കർമ്മത്തിലുള്ള ശ്രദ്ധയെ ഉണ്ടാക്കുന്നു. കാരണം ജല സംബന്ധിയായ പല കാര്യങ്ങളും യജമാനന് ചെയ്യാനുണ്ട്. സ്നാനം, ആചമനം തുടങ്ങിയ കാര്യങ്ങൾ കർമ്മവുമായി ബന്ധപ്പെട്ടതാണ്. അപ്പം ആദ്യം തന്നെ പറയുന്ന എന്താണ്? സ്നാന ആചമനാദി കാര്യങ്ങൾ ചെയ്യണമെന്നാണ്. അപ്പോൾ എന്ന് പറയുമ്പോൾ യജമാനൻ, കർമ്മമെന്ന് പറയുന്നത് യജമാനാണല്ലോ ചെയ്യുന്നത്. യജമാനന് ശ്രദ്ധയുണ്ടാകും, അതൊക്കെ ചെയ്ത് വേണം കർമ്മത്തിലേക്ക് പ്രവേശിക്കാൻ. മുഖ്യമായ ദ്രവ്യത്യാഗ രൂപത്തിലുള്ള കർമ്മത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് യജമാനൻ സ്നാനാചമനാദി ചെയ്യും. അത് നിർബന്ധമായും അനുഷ്ഠിച്ചിരിക്കുന്നു. അവിടെ മുതൽ യജമാനന്റെ അനുഷ്ഠാനം ആരംഭിക്കുകയാണ്. അവിടെ മുതൽ ശ്രദ്ധ ആവശ്യമാണ്. അപ്പോൾ കർമ്മത്തിൽ അതിന് ചേർന്ന് എന്തൊക്കെയാണോ വിധിച്ചിരിക്കുന്നത് അതെല്ലാം ശ്രദ്ധയോടുകൂടി അനുഷ്ഠിക്കേണ്ട കാര്യങ്ങളാണ്. ശ്രദ്ധയുണ്ടെങ്കിലേ അയാൾക്കത് ചെയ്യാൻ പറ്റൂ. നമ്മളിപ്പോൾ ഇന്ന് കുളിച്ചാലും ഇന്ന് കുളിച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല എന്ന് കരുതും. കാരണം ശ്രദ്ധയുണ്ടെങ്കിൽ അവിടെ അത് കുളിച്ചേ പറ്റും. കുളി കഴിഞ്ഞാൽ അത് ചെയ്താലേ അതിന് പ്രയോജനം ഉണ്ടാവൂ എന്നെവിടെയെങ്കിലും വിധിച്ചിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അങ്ങനെ ഒരു ബോധം ഉണ്ടെങ്കിൽ കുളിച്ചിട്ടേ അത് ചെയ്യൂ. ശ്രദ്ധയുള്ളതില്ലാത്തവനല്ലാതെയും ചെയ്യും. അപ്പോ വിഹിതമായിരിക്കുന്ന എല്ലാ കാര്യങ്ങളിലും ശ്രദ്ധ ആവശ്യമെന്ന് പറയുന്നതാണ്. കാരണം വിഹിതമായ കർമ്മങ്ങൾ ചെയ്യുന്നത് എന്തെങ്കിലും ഒരു ഫലത്തെ ഉദ്ദേശിച്ചിട്ടാണ്. അപ്പോൾ ആ ഫലം ലഭ്യമാകണമെങ്കിൽ എങ്ങനെയാണോ അത് വിധിച്ചിരിക്കുന്ന ആ രീതിയിൽ തന്നെ ചെയ്യണം. നമ്മുടെ സൗകര്യത്തിന് ചെയ്താൽ ശരിയാവും. അങ്ങനെയാണെങ്കിൽ ഓരോരുത്തരും സൗകര്യത്തിന് ചെയ്യും. ആദ്യം വിധിയെ മനസ്സിലാക്കുക, എന്നിട്ട് അതനുസരിച്ച് തന്നെ പ്രവർത്തിക്കുക. അതിൽ യാതൊരു വിട്ടുവീഴ്ചയും വരുത്താൻ പാടില്ല. ഇത് കർമ്മത്തെ സംബന്ധിച്ചുള്ള മാറ്റമില്ലാത്ത നിയമമാണ്. വേണമെങ്കിൽ അത് എങ്ങനെയാണ് അനുഷ്ഠിക്കേണ്ടതെന്നുള്ള വഴികളെക്കുറിച്ച് വിചാരം ചെയ്യാം. അതാണ് മീമാംസകർ ചെയ്യുന്നത്. പക്ഷേ വിചാരം ചെയ്ത് നിർണയിച്ചു കഴിഞ്ഞാൽ പിന്നതാണ് ആ കർമ്മത്തിൻ്റെ വിധാനം എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അതിൽ പിന്നെ വിട്ടുവീഴ്ച ചെയ്യത്തില്ല. അത് ഇന്ന് പനിയാണ്, കുളിക്കാതെ പോയി ചെയ്യാം എന്ന് വിചാരിക്കത്തില്ല. ചെയ്തേ പറ്റും. വേദമെന്ന് വെച്ചാൽ വിധിച്ചത്. അപ്പോൾ ആ നിയമം അനുസരിച്ചേ ചെയ്യാവും, അല്ലാതെ ചെയ്യാൻ പാടില്ല. അതാണ് ശ്രദ്ധ എന്ന് പറയുന്നത്. അക്കാര്യത്തിൽ ഉള്ള നിഷ്കർഷ, അതിന് ഹേതുവായിരിക്കുന്ന ശ്രദ്ധ, അത് വിശ്വാസം തന്നെയാണ്. ഈ പ്രവൃത്തി ചെയ്താൽ എന്നെ ഫലം കിട്ടും. അല്ല, ആ ശ്രദ്ധയോട് വിട്ടുവീഴ്ച ചെയ്തിട്ട് പിന്നെ ആ കർമ്മം ചെയ്യുന്നതിൻ്റെ അർത്ഥമില്ല. പിന്നെ ഫലം കിട്ടുമെന്നുള്ളതിന് യാതൊരു ഉറപ്പുമില്ല. അതുകൊണ്ട് ശ്രദ്ധ പൂർണ്ണമായിരിക്കണം എന്നാണ്. ഇപ്പൊ യജമാനെ സംബന്ധിച്ചും അങ്ങനെയാണ്. അപ്പോൾ യജമാനന്റെ ശ്രദ്ധ ആരംഭിക്കുന്നു സ്നാനത്തിൽ നിന്നാണ്. അത് വിധിച്ച രീതിയിൽ തന്നെ സ്നാന ആചമനാദികളെല്ലാം ചെയ്യുന്നു ആണ് പറയുന്നത്. ശ്രദ്ധാഹേതുത്വ, അവിടെ ശ്രദ്ധ കൊണ്ട് പ്രവർത്തിക്കുന്നു. പ്രവർത്തിക്കുന്നത് ഭൂതസംബന്ധിയായ പ്രവൃത്തി, പഞ്ചഭൂത സംബന്ധിയായ പ്രവൃത്തി. അതുകൊണ്ട് ശ്രദ്ധാശബ്ദം ഭൂതങ്ങളിൽ പ്രയോഗിക്കാം. അതാണ് ശ്രദ്ധഹേതുത്വാച്ച ശബ്ദശബ്ദോപപത്തി. ശ്രദ്ധഹേതുവായിരിക്കുന്നുകൊണ്ടും ശ്രദ്ധാശബ്ദത്തിന് ജലമെന്നുള്ള അർത്ഥത്തിൽ ഉപപത്തിയുണ്ട്, യുക്തിയുണ്ട്. അപ്പോ ജലം അസ്മൈ യജമാനന് ശ്രദ്ധാം സന്നമന്തൈ, ശ്രദ്ധയുണ്ടാക്കുന്നു. അവിടുന്നാണല്ലോ ശ്രദ്ധ ആരംഭിക്കുന്നു. എന്തിന്? പുണ്യായ കർമ്മണേ, പുണ്യകർമ്മ അനുഷ്ഠാനത്തിനും പുണ്യഫലത്തിനും. ഇതെല്ലാം കൊണ്ട് ശ്രദ്ധാശബ്ദം കൊണ്ട് പഞ്ചഭൂതങ്ങളെ സ്വീകരിക്കാം എന്ന് വന്നു. അശ്രുതത്വാതിഥിജ എന്ന ഇഷ്ടാധികാരണം പ്രതീതേഹ, വീണ്ടും അതിനെ സംബന്ധിച്ചുള്ള ചില സംശയങ്ങളും പരിഹാരവും. ഉപാസന എന്ന് പറയുന്നത് ഭാവനയാണ്. അപ്പോൾ ആ ഉപാസന ചെയ്യുന്നതാണ് ഇതിനെക്കുറിച്ചൊക്കെ വ്യക്തമായ ധാരണ വേണം, അല്ലെങ്കിൽ അയാളുടെ ഭാവന തന്നെ തോന്നിയ വഴിക്കായി. ആ ശ്രുതിയിൽ പറഞ്ഞിട്ടില്ലാത്തതുകൊണ്ട്. അഥാപി സ്യാത് പ്രശ്ന പ്രതിവചനാഭ്യാം നാമ ആപഹ ശ്രദ്ധാതിക്രമേണ പഞ്ചമ്യ ആഹൂതോ പുരുഷാകാരം പ്രതിപദ്ധ്യേരൻ പറയുന്നു. ശരി, ആയിക്കോട്ടെ. പൂർവക്ഷി പറയുന്നു, ഇതുവരെ നിങ്ങൾ പറഞ്ഞതെല്ലാം സമ്മതിച്ചു. അജലം തന്നെയാണ് പഞ്ചമ ആഹൂതിയിൽ പുരുഷനായി മാറുന്നത്. അപുരുഷ ശരീരമായി ജീവശരീരമായി മാറുന്നത് ആ പഞ്ചഭൂതങ്ങൾ തന്നെയാണ്. ഇതുവരെ പറഞ്ഞതിനെ അംഗീകരിക്കുന്നു. അഥാപി സ്യാത് എന്നായിക്കോട്ടെ എന്നാണ്. പ്രശ്നപ്രതിവേദനാഭ്യാം ചോദ്യോത്തരങ്ങളിലൂടെ പ്രവാഹരിയുടെ ചോദ്യവും പിന്നെ ആ പ്രവാഹരി തന്നെ പറഞ്ഞ ഗൗതമനോട് പറഞ്ഞ സമാധാനവും, ഇതിലൂടെ ആപഹ ശ്രദ്ധാതിക്രമേണ, ആ ജലം തന്നെയാണ് ശ്രദ്ധാതിക്രമത്തിൽ എന്ന് വെച്ചാൽ ശ്രുതി നിർദ്ദേശിച്ച ക്രമമനുസരിച്ച്. പഞ്ചമ്യം അഹൗതോ, ക്രമം എന്ന് പറയുന്നത് ശ്രദ്ധ, പർജന്യം, വൃഷ്ടി, അന്നം, രേതസി, ക്രമം. പഞ്ചമ്യം അഹുത് പുരുഷാകാരം പ്രതിപദ്ധ്യരൻ, പുരുഷാകാരത്തെ പ്രാപിക്കുന്നു എന്ന് വെച്ചാൽ പുരുഷ ശരീരമായി തീരുന്നു. അത് സംപരിഷ്യത്വ ജീവാഹാരം അത് സമ്മതിക്കാം. പക്ഷേ പഞ്ചഭൂത സംയുക്തമായി ജീവൻ സഞ്ചരിക്കുന്നു അംഗീകരിക്കാൻ പറ്റത്തില്ല. അതെങ്ങനെ ശരിയാകും? അതെവിടെ പറഞ്ഞിരിക്കുന്നു എന്നാണ്. സഞ്ചരിക്കുമ്പോൾ കൂടെ ഉണ്ട് എന്നുള്ള കാര്യം. അശ്രുതത്വ പറയുന്നു, അങ്ങനെ ശ്രുതി പറഞ്ഞിട്ടില്ല, വെറുതെ പറയുകയല്ല, ശ്രുതിയിൽ അങ്ങനെ ഒരിടത്തും പറഞ്ഞിട്ടില്ല. പഞ്ചഭൂതം തന്നെയാണ് ശരീരമായി മാറുന്നത്, പക്ഷെ ജീവനോടൊപ്പം പോകുന്നു എന്നുള്ളത് പറഞ്ഞിട്ടില്ല എന്നാണ്. നഹി അത്ര അപാമിവ ജീവാനാം ശ്രാവയിത കച്ചിത് ശബ്ദോ. ജലത്തെ കുറിച്ച് പറയുന്നത് പോലെ സംപരിഷ്വത്തനായി ജീവൻ പോകുന്നു എന്നുള്ളതിന് ശ്രുതിയില്ല. അതാണ് നഹിയത്ര അപാമിവ, ജലത്തിന് വ്യക്തമായി പറയുന്നത് പോലെ ജീവാനാം ശ്രാവയിത സംപരിഷ്വത്തനായ ജീവൻ, ഭൂതങ്ങളോടുകൂടിയ ജീവൻ പോകുന്നു എന്നുള്ളതിന് കസ്റ്റ് ശബ്ദം അസ്ഥി ശബ്ദമൊന്നും. അപാന്ന് വെച്ചാൽ ഭൂതങ്ങൾ, അഭാം ഇവ ജലത്തെ എങ്ങനെയാണോ നിങ്ങൾ തീരുമാനിച്ചത് അത് ഉണ്ട് എന്നുള്ള കാര്യം, പക്ഷെ അത് കൂടെ പോകുന്നു എന്നുള്ള വിഷയത്തിലാണ് ഇവിടെ. നിജന്ത പ്രയോഗം പഠിക്കണം, വ്യാകരണം ഉത്സാഹിച്ച് പഠിക്കണം. അപ്പൊ പിടിയിട്ട് കേൾപ്പിക്കുന്നത് പ്രയോജക ക്രിയ. കുറച്ചുകൂടി പഠിക്കണം, ആ സംശയങ്ങളൊക്കെ മാറണമെങ്കിൽ. കർത്ത എന്ന് പറഞ്ഞ സ്ത്രീലിംഗമാണോ? ശ്രാവ ഇത്ര ദീർഘാരാന്ത ശബ്ദം പുല്ലിംഗം പ്രഥമായത് വേണം. ശ്രാവയിത ഇതെല്ലാം ഓരോന്ന് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഇവിടെ ഇരിക്കുന്നവർക്ക് എഴുന്നേറ്റ് പോകും. ഇപ്പൊ തന്നെ ആൾക്കാർ മടുത്തിരിക്കണം, ഇന്നത്തോടുകൂടി തീരുമല്ലോ എന്നുള്ള ആശ്വാസം എന്നുള്ള സമാധാനത്തിൽ. അങ്ങനെ ആശ്വസിച്ചിരിക്കുമ്പോഴാണ് ഇതൊക്കെ ചോദിക്കുന്നത്. ശ്രാവേദ കച്ചിത് ശബ്ദവസ്തി, അതിനെ ശ്രവിപ്പിക്കുന്ന കേൾപ്പിക്കുന്ന ശ്രുതിയില്ല എന്നാണ്. തസ്മാത് രംഹതി സംപരിഷുത്വം, അതുകൊണ്ടെന്താണ്? പഞ്ചഭൂതങ്ങളോടുകൂടി ജീവൻ പോകുന്നു എന്ന് പറഞ്ഞത് അയുക്തമാണോ ഇത് ചെയ്യുന്ന ഇഷ്ടദോഷം? കുതഹ ഇഷ്ടാധികാരിണാം പ്രതീദേഹേ, ഇഷ്ടാധികാരികളെക്കുറിച്ച് ശ്രുതി പറയുന്നിടത്ത് സാന്ദോഗ്യത്തിൽ അത് പ്രതീതമാവുന്നിടണമെന്ന് പറഞ്ഞാൽ അത് മനസ്സിലാക്കാവുന്നതാണ്. പഞ്ചഭൂതങ്ങളോടൊപ്പം ജീവൻ പോകുന്നു എന്നുള്ള കാര്യം ശ്രുതി തന്നെ പറഞ്ഞിട്ടുണ്ട്. അശ്രുതം എന്നാണല്ലോ പൂർവക്ഷി പറയുന്നത്, പറയുന്നതല്ല ശ്രുതിയിലുണ്ട് ആ ഭാഗം പറയുന്നുണ്ട്. അധ ഇമേ ഗ്രാമേ ഇഷ്ടപൂർത്തെ ദത്തം ഇത്യുപാസത്തെ തേ ധൂമം അഭിസംഭവന്തി ഇത്യുപക്രമ്യ ഇഷ്ടാധികാരിണാം ധൂമാദിന പിതൃയാണേന പഥ ചന്ദ്രപ്രാപ്തിം കഥയതി ആകാശാത് ചന്ദ്രമസമേവ ചന്ദ്രമസം ഏഷ സോമു രാജ ഇതി. ചന്ദോഗ്യത്തിൽ തന്നെ അഥയ ഇമേ, അതായത് ഈ ജൈവലി രാജാവ് ഗൗതമന് ഇതെല്ലാം ഈ പഞ്ച അഗ്നികളുടെയും ഉപാസനയെക്കുറിച്ച് പറഞ്ഞതിന് ശേഷം അതിൻ്റെ ഫലത്തെക്കുറിച്ച് പറയുമ്പോഴാണ് പറയുന്നത് അഥയ ഇമേ എന്ന് പറയുന്നത്. ഈ ഇതിൻ്റെ വിശേഷമായ ഫലത്തെക്കുറിച്ച് പറയുന്നു. ഒന്ന് പഞ്ചാഗ്നി വിദ്യ, അവരുടെ ഫലത്തെക്കുറിച്ച് പറഞ്ഞു. പഞ്ചാഗ്നി വിദ്യ ഉപാസിക്കുന്നവർ, അത് ഗൃഹസ്ഥന്മാരായാലും ശരി, പറയുന്നു. ഉപാസനയുണ്ടെങ്കിൽ അവർക്ക് ഉത്തരായണ മാർഗത്തിലൂടെ പോവാം. അവരുടെ അതിനെക്കുറിച്ച് തന്നെ വിശദമായി ചർച്ച ചെയ്യും, കൃത്യമായ വഴി പറഞ്ഞു തരും എങ്ങനെയാണ് ഉത്തരായണ മാർഗത്തിൽ കൂടെ പോകുന്നത്. പറഞ്ഞു, ഞാൻ അങ്ങോട്ട് വരുന്നല്ലേ ഉള്ളൂ. അതൊരു പ്രധാനപ്പെട്ട ശബ്ദമാണ്, അവിടെ എത്തിയില്ല. അപ്പോ എന്തുവരുന്നു, അവർ ദക്ഷിണായന മാർഗത്തിലൂടെ പോകുന്നു. അതാരാ പോകുന്നത്? ഇഷ്ടപൂർത്ത ദത്ത കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നവർ. ഉത്തരായണ മാർഗത്തിലൂടെ പോകുന്നു പറയുന്നു. ഉത്തരായണ മാർഗത്തിലൂടെ പോകുന്നവർ ഉപാസന ഉള്ളവർ, പഞ്ചാഗ്നി വിദ്യയുടെ ഉപാസകന്മാർ. എല്ലാ ഉപാസനയ്ക്കും ഇല്ല, വാനപ്രസ്ഥന്മാര്, പരിപ്രാജകന്മാര്, നൈഷ്ഠിക ബ്രഹ്മചാരികള്, എല്ലാവർക്കും ഉത്തരായണ മാർഗത്തിലൂടെ പോവാം. അതുകൊണ്ട് ഉപാസനയുടെ ഫലമായിട്ട്, ചെയ്യുന്ന ഉപാസനയ്ക്കനുസരിച്ച്. അത് നൈഷ്ഠിക ബ്രഹ്മചാരികൾ ബ്രഹ്മചര്യം തപ തിപാസ്യ ബ്രഹ്മചര്യം പോലെയുള്ള വ്രതങ്ങൾ അനുഷ്ഠിക്കുന്നവർ, അതിൻ്റെയും ഫലം പറയുന്ന ഉത്തരായണത്തിലൂടെയുള്ള ഗതിയാണ്. പിന്നെ ആരണ്യകന്മാര്, വനത്തിൽ താമസിച്ചുകൊണ്ട് വനപ്രസ്ഥാശ്രമത്തിൽ പറഞ്ഞിട്ടുള്ള കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നവർ, വൈദികമായ ഇതാണ്, അതെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. അവർക്കെല്ലാം പറയുന്നത് ഉത്തരായണത്തിലൂടെയുള്ള, ഉത്തരായണ മാർഗത്തിലൂടെയുള്ള ഗതിയാണ്. അത് ഭാഷകാരൻ ഇനി വിശദീകരിക്കുമ്പോൾ പറയും, ഭീഷ്മരും മറ്റും അങ്ങനെ ഉത്തരായണ മാർഗത്തിലൂടെ പോയി എന്നും മറ്റും പറയുന്നുണ്ട്. അതിനെക്കുറിച്ചെല്ലാം ചർച്ച ചെയ്യും. ബ്രഹ്മചര്യ വ്രതം പാലിച്ചതുകൊണ്ട് അതൊരു ഭാഗം. ഇവിടെ ഇപ്പൊ പറയുന്നത് ഉത്തരയാണത്തെ കുറിച്ചാണ്, ദക്ഷിണായ. അപ്പോ അതേമേ ഗ്രാമേ, ഗ്രാമം എന്ന് പറയുന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഗൃഹസ്ഥൻ. അരണ്യം എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വാനപ്രസ്ഥൻ. അപ്പോ ഗൃഹസ്ഥന്മാര് ഇഷ്ടാപൂർത്തെ ദത്തം, ഇഷ്ടാപൂർത്തവും ദത്തവും ഇത് മൂന്നും അനുഷ്ഠിക്കുന്നവര് എന്ന് പറയുന്നു. ഇഷ്ടം എന്ന് പറയുന്നത് സംജ്ഞയാണ്, അഗ്നിഹോത്രാദി കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നവരാണ് ഇഷ്ടകർമ്മങ്ങൾ ചെയ്യുന്നത്. വൈദികമായ വിഹിത കർമ്മം, അഗ്നിഹോത്രം തുടങ്ങിയ ചെയ്യുന്നവര് ആ കർമ്മങ്ങളാണ് ഇഷ്ടം. പൂർത്തം എന്ന് പറയുന്നത് വാപീകൂപ തടാകാദികളെല്ലാം നിർമ്മിക്കുക, അത് പൊതു തനിക്ക് വേണ്ടി മാത്രമല്ല അന്യർക്ക് വേണ്ടി ചെയ്യുന്നു. വാപീകൂപ തടാകങ്ങളെല്ലാം ഉണ്ടാക്കുന്ന സ്വന്തം കാര്യത്തിന് വേണ്ടി മാത്രമല്ല അങ്ങനെയുള്ള കർമ്മങ്ങൾ. അന്നപ്രദാനം, അന്നദാനം ഇതൊക്കെ പറയുന്നുണ്ട്, അത് പൂർത്ത കർമ്മം. ദത്തം എന്ന് പറയുന്നത് ബഹിർവേദി, യാഗവുമായി ബന്ധപ്പെട്ടല്ല, അല്ലാതെ സമ്പത്തിനെ വിഭജിക്കുന്നത്, മറ്റുള്ളവർക്ക് കൊടുക്കുന്നു. യാഗവുമായിട്ട് ഉണ്ട് ദാനം, ഇത് ദാനം തന്നെയാണ്, യാഗവുമായി അല്ലാതെയും ചെയ്യാറുണ്ടല്ലോ, സമ്പത്തിന് പുറമേ കൊടുക്കുക, അത് ദത്തം. അപ്പോ ഇഷ്ടം, പൂർത്തം, ദത്തം, ഇത്തരത്തിൽ കർമ്മങ്ങൾ ചെയ്യുന്നു ഉപാസന കൂടാതെ എന്നർത്ഥം. ഈ കർമ്മങ്ങളെ തന്നെ ഉപാസിക്കുന്നവരെന്ന് വെച്ചാൽ ഈ കർമ്മങ്ങളെ തന്നെ അനുഷ്ഠിക്കുന്നവർ, മുമ്പ് പറഞ്ഞ ഉപാസനകളില്ലാതെ ഈ കർമ്മങ്ങൾ അനുഷ്ഠിച്ചു കഴിഞ്ഞാൽ വൈദികമായ കർമ്മങ്ങൾ ചെയ്യുകയോ. അത് ഭാഷകാരൻ പ്രത്യേകിച്ച് അവിടെ പറയും. ഭാഷയത്തിൽ പരിത്രാണനം, അത് പരിചരണം, രണ്ട് കാര്യങ്ങൾ. പരിചരിക്കുക, പരിത്രാണനം ചെയ്യുക, ഈ രണ്ട് പ്രവൃത്തികളും ചെയ്യുന്നവരെന്നാണ് എൻ്റെ ചുരുക്കം. പരിചരിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ സർവീസ്, സേവനം ചെയ്യുക ഒന്ന്. മറ്റൊന്ന് പരിത്രാണനം എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരെ രക്ഷിക്കുക. ഈ രണ്ടും ചെയ്യുന്നവർക്ക് മോക്ഷമില്ലെന്നോ പറഞ്ഞത് തന്നെ, നേരത്തെ പറഞ്ഞത് തന്നെ, സംശയിക്കണ്ട, മോക്ഷമില്ല. അവരുടെ കാര്യമാണ് പറയുന്നത്, മോക്ഷമില്ല എന്ന്. പക്ഷെ അവിടെ ഒന്നുകൂടി ചേർക്കുന്നുണ്ട്, എന്താണ്? ഉപാസന കൂടാതെ, ഉപാസന ഇല്ലാതെ ഇത്തരം കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ അവർ സംസാരത്തിന്ന് വെച്ചാൽ അവർ ദക്ഷിണായ, ഇവിടെ പറഞ്ഞല്ലോ എന്താണ്, പിതൃയാണ്, ദക്ഷിണായനം ആണ് അവരുടെ വഴി. പോയാൽ തിരിച്ചു വരും, വീണ്ടും സംസാരം ആവർത്തിച്ചുകൊണ്ടേയിരിക്കും, മുക്തിയില്ല. അതുകൊണ്ട് ഈ രണ്ട് കാര്യങ്ങളെ പ്രത്യേകം എടുത്തു പറയുന്നുണ്ട്, പരിചരണവും പരിത്രാണനവും. ഉപാസനയോടുകൂടി ചെയ്താലേ അതുകൊണ്ട് പ്രയോജനമുള്ളൂ. ആസ്തികന്മാർ അങ്ങനെ ചെയ്യാൻ പാടുള്ളൂ എന്നാണ്. പക്ഷെ ഇത് തെറ്റിദ്ധരിക്കുന്നുണ്ട്. എന്താണ് തെറ്റിദ്ധരിക്കുക എന്ന് വെച്ചാൽ, അങ്ങനെ ഭാഷകാരൻ പറഞ്ഞിരിക്കുന്നുണ്ട്, ഇതുകൊണ്ട് ചെയ്യാൻ പാടില്ല എന്നൊരർത്ഥമില്ല. പരിചരണം പരിത്രാണനം പോലുള്ള പ്രവൃത്തികൾ ചെയ്യാൻ പാടില്ല എന്നർത്ഥമില്ല, എങ്ങനെ ചെയ്യണമെന്നേ പറയുന്നുള്ളൂ. അത് ചെയ്യണം എന്തുകൊണ്ട്, എന്തുകൊണ്ട് പറയുന്നു? ചെയ്തേ മതിയാവും. എന്തുകൊണ്ടാണ്? അത് വിധിച്ചിരിക്കുന്നു, അതും വിഹിതമാണ്. ഈ പറയുന്ന കർമ്മങ്ങൾ വിഹിതം, നിഷിദ്ധമായ കർമ്മമാണ്. അപ്പോൾ വിഹിതമായതുകൊണ്ട് അത് അത് ചെയ്യാൻ അധികാരിയായിട്ടുള്ളവൻ അത് ചെയ്തു തന്നെ തീരണം. അല്ലാതെ പാടില്ലാത്ത കാര്യമെന്നല്ല പറയും. പക്ഷെ അത് ചെയ്യുന്നത് എങ്ങനെയായിരിക്കണം? ഉപാസനയോടുകൂടി ആയിരിക്കണം. ഉപാസനയോടുകൂടി ചെയ്തു കഴിഞ്ഞാൽ അവന് മുക്തി വരെയുള്ള ഫലം കിട്ടും. അപ്പൊ പക്ഷെ ഇത് പലരും തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. ഈ ഭാഷകാരന്റെ ഈ പ്രയോഗം എന്താണ്? പരിത്രാണനവും പരിചരണവും ചെയ്യുന്നവർക്ക് മുക്തിയില്ല എന്ന് പറഞ്ഞ കാര്യം ഇത്രയും മാത്രം. പലപ്പോഴും സന്ദർഭത്തിൽ നിന്ന് അടർത്തി മാറ്റി വ്യാഖ്യാനിക്കുമ്പോഴാണ്. അതുകൊണ്ട് അദ്വൈതികൾ ഇത് ചെയ്യാൻ പാടില്ല എന്നും എന്നൊരു കാഴ്ചപ്പാട്. പിന്നെ അദ്വൈതികൾ ഇതിനൊക്കെ എതിരാണ് എന്നും എന്നും പ്രചാരത്തിൽ വന്നത് ഈ തെറ്റിദ്ധരിച്ച് ഇതിനെ വ്യാഖ്യാനിച്ചുകൊണ്ടാണ്. ഭാഷകാരന് അങ്ങനെ അഭിപ്രായമില്ല. ഭാഷകാരൻ പറഞ്ഞിരിക്കുന്നത് വിഹിതമായതെല്ലാം തന്നെ അനുഷ്ഠിക്കണമെന്നാണ്. അത് എങ്ങനെയാണോ ഒരുവൻ വിഹിതമായ കർമ്മത്തിന് അധികാരിയായിരിക്കുന്നത്, അതിന് അധികാരി നിഷ്കർഷിക്കേണ്ടത് ഇന്ന ആളത് ചെയ്യണം എന്ന് പറയുന്ന പോലെ കർമ്മത്യാഗത്തിനും അധികാരി നിഷ്കർഷിക്കുന്നുണ്ട്. അധികാരിക്ക് കർമ്മം ത്യജിക്കാനും ഉള്ളൂ. കർമ്മത്യാഗത്തെക്കുറിച്ച് പറയുന്നു, അതുകൊണ്ട് ഇത്തരം കർമ്മങ്ങൾ ചെയ്യാൻ പാടില്ല എന്ന്. പക്ഷെ അങ്ങനെ വളരെയധികം പ്രചരിച്ചിട്ടുണ്ട്. അത് ഈ അദ്വൈത ശബ്ദത്തെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നവർക്കെല്ലാം ഇത്തരം ഗ്രന്ഥങ്ങൾ ഒരുപാട് ആശയക്കുഴപ്പമുണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഈ സമൂഹ പ്രവർത്തനങ്ങളൊന്നും അദ്വൈതിക്ക് പാടില്ല, അല്ലെങ്കിൽ അദ്വൈതം അതിനൊക്കെ എതിരാണ് എന്നുള്ള ഒരു മിഥ്യാധാരണ അതുകൊണ്ടുണ്ടായിട്ടുണ്ട്. അതിൻ്റെ എല്ലാം ഉത്തരവാദിത്വം ശങ്കരാചാര്യം കൊണ്ട് വച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഒരുപാട് പേര് നേരെ അദ്വൈതി എന്ന് പറഞ്ഞ് കാവ്യം എടുത്തുകൊണ്ട് നേരെ ഹിമാലയത്തിൽ പോവുകയാണ്. അവിടെ ഭക്ഷണം ഫ്രീയായി കിട്ടുന്നതുകൊണ്ട് മാത്രമാണ്, കർമ്മത്യാഗം മാത്രമല്ല ലക്ഷ്യം. അപ്പോൾ അത് ശരിയായ വ്യാഖ്യാനമല്ല. അത്തരം കർമ്മങ്ങൾ ഇവിടെയും പറയുന്നതാണ്, ഉപാസന കൂടാതെ. അതാണ് രണ്ടും പറയുന്നത്, ഒന്ന് ഉപാസകന്മാരെ അവർ ഉത്തരായന മാർഗത്തിലൂടെ പോകുന്നു, ഉപാസന കൂടാതെയുള്ള കേവല കർമ്മികൾ എത്രയോ ഭാഗത്ത് ഭാഷകാരൻ അത് പറയുന്നുണ്ട്. ആ ഉപാസനയാണ് ഭാഷകാരൻ തന്നെ ഗീതയിലും മറ്റും വിശദീകരിച്ചിരിക്കുന്നത്. അത് നമ്മൾ ചർച്ച ചെയ്താണ്, വീണ്ടും പറയേണ്ട കാര്യമില്ല. അപ്പോൾ അങ്ങനെ അദ്വൈതത്തിലൊരു കാഴ്ചപ്പാടില്ല, അത് ദുർവ്യാഖ്യാനം ചെയ്യുന്നതാണ്. പക്ഷേ പല അദ്വൈതത്തിലെ അദ്വൈതത്തെക്കുറിച്ച് പറയുന്ന സ്വാമിമാരും ഗ്രന്ഥങ്ങൾ എഴുതുകയും ആൾക്കാരുടെ ആശയക്കുഴപ്പം ഉണ്ടാക്കുകയും ചെയ്തിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ ആൾക്കാർ കർമ്മത്യാഗികളായി അങ്ങ് മാറുകയാണ്. അവന് കർമ്മം ത്യജിക്കുന്നതിനുള്ള അധികാരമുണ്ടോ, അതിനെക്കുറിച്ച് ഒരിക്കലും ചിന്തിക്കാറില്ല. അത് എല്ലാവരും എല്ലാ കാര്യത്തിനും എപ്പോഴും സ്വയം യോഗ്യന്മാരെന്നാണല്ലോ കരുതുന്നു. അവർ ചിന്തിക്കുന്നത് സ്വന്തം ഇഷ്ടം താല്പര്യമാണ്, ഇഷ്ടം അതാണ്, താല്പര്യം അതാണ്, അതുകൊണ്ടത് ചെയ്യുന്നു എന്നുള്ളതാണ്. അല്ല, താനതിന് അധികാരിയാണോ എന്നുള്ള കാര്യം ചിന്തിക്കും. ഒരാ അധികാരിയായ ഒരാളത് ചെയ്യുന്നുണ്ടെങ്കിൽ ശരി, അതിൽ നമുക്ക് അധികാരിയായ ഒരാൾക്ക് കാവ്യം കൊടുക്കാം, ഹിമാലയത്തിൽ പോകാം, അത് പാടില്ലെന്നല്ല പറയുന്നു. പക്ഷെ അനധികാരികൾ ഇതിനെ ഭ്രമിച്ചിട്ട് ഇതൊന്നും ചെയ്യാൻ പാടില്ല, അദ്വൈതം എന്ന് പറഞ്ഞാൽ ഇതിനൊക്കെ എതിരാണ് എന്ന് ഭ്രമിക്കുന്നുണ്ട്. അത് ഭാഷകാരൻ പറഞ്ഞിരിക്കുന്ന ഇതാണ്, പരിചരണവും പരിത്രാണനവും കൊണ്ട് മോക്ഷം ലഭിക്കത്തില്ല എന്ന് പറഞ്ഞതിന് അതിന് മുമ്പും പിമ്പും പറഞ്ഞത് മനസ്സിലാക്കാതെ അത് ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് പലരും ചോദിക്കും, ഇനി ഇത്തരം കർമ്മങ്ങൾ ചെയ്യുന്നവരും അവരുടെ ഉള്ളിൽ അദ്വൈതത്തിൻ്റെ ആശയം ഇരിക്കുകയാണെങ്കിൽ ഈ ആശയക്കുഴപ്പത്തിലാകും, ഇതൊക്കെ എന്തിനു നമ്മൾ ചെയ്യണം, ഇതെല്ലാം ഉപേക്ഷിക്കുകയല്ലേ വേണ്ടത്, അങ്ങനെ ചിന്തിക്കുന്നവരാണ് ഭൂരിപക്ഷം. അവനെന്താ ഉപേക്ഷിക്കാത്തത്? ഉപേക്ഷിച്ച് എങ്ങനെ ജീവിക്കണമെന്നറിയത്തില്ല, അതുകൊണ്ടാണ് ഉപേക്ഷിക്കാത്തത്. ഇങ്ങനെയൊക്കെയാണ് പലരും ആശയക്കുഴപ്പത്തിൽ പോകും. അപ്പോൾ ഇതൊക്കെ ചെയ്ത് തന്നെ മുമ്പോട്ട് പോവുക, അങ്ങനെ എന്താണ് പലരും സാഹചര്യങ്ങളുടെ സമ്മർദ്ദം മൂലമായിട്ടാണ് ഇങ്ങനെ ഇതിലൊക്കെ ഇങ്ങനെ തുടരുന്നു, അല്ല ശരിയായ വിവേകത്തോടുകൂടിയല്ല. ഇതി പെട്ടുപോയി, ഇനി എങ്ങനെ വേറെ വഴിയില്ല, ഇനി എങ്ങോട്ട് പോകും എന്നിങ്ങനെ പകച്ചു നിൽക്കുന്നവരും ഉണ്ട് ഒരുപാട് പേര്. നിലാവത്തിറങ്ങിയ കുറുക്കനെ പോലെയാണ് നിൽക്കുന്നത്, എങ്ങോട്ട് പോകണമെന്നൊരു പിടിയില്ല, പിന്നെ പോകുന്ന വഴിക്ക് പോകട്ടെ. അങ്ങനെ ഒത്തിരി കുറെ പേര് അങ്ങനെയുണ്ട്. എന്താ ഇത്? അത്തരം കാര്യങ്ങൾ ഇവിടെ വ്യക്തമായി തന്നെ ഭാഷകാരൻ വ്യക്തമാക്കിയിട്ടുണ്ട്. അത് അതിനോട് ഉപാസന കൂട്ടിച്ചേർക്കുക, ഇത്രയുള്ളൂ. അതനുഷ്ഠിച്ച് തന്നെ തീർന്നു. അതിനെ ത്യജിക്കുന്നതിനുള്ള യോഗ്യത ഒരുവനുണ്ടാകുന്നതുവരെ അത്തരം കർമ്മങ്ങൾ അത് അത് ചെയ്തു തന്നെ തീരണം എന്നുള്ളതാണ്. പിതൃയാണ്, പിതൃയാണെന്ന് വെച്ചാൽ സംസാരം. എന്നുവെച്ചാൽ അത് വളരെ ലഘുവാണ്. അങ്ങനെ ഉപാസന കൂടാതെ ചെയ്യുക എന്ന് പറയുമ്പോൾ അയാൾ ആ കർമ്മങ്ങൾക്ക് പറഞ്ഞിരിക്കുന്ന ഓരോരോ ഫലങ്ങളെ ഉദ്ദേശിച്ച് ചെയ്യുന്നു. എന്നുവെച്ചാൽ ദേവതകളെ പ്രീതിപ്പെടുത്താൻ വേണ്ടി ചെയ്യുന്നു. അതും അടുത്ത് പറയുന്നുണ്ട്, അടുത്ത് അതാ ചർച്ച. അപ്പോൾ ദേവതകളുടെ ഭോഗ ഉപകരണങ്ങളായി അവർ മാറുന്നു. അപ്പോൾ കർമ്മം ക്ഷയിക്കുന്നു, തിരിച്ചു വരുന്നു. ഗതാഗതം കാമകാമാലഭന്ത എന്ന് പറഞ്ഞ അതിനെക്കുറിച്ച് പറയുന്നു. അതിനേക്കാളും മോശമായ ഗതിയെ കുറിച്ച് പറയുന്നില്ലേ? നീചയോനിഷുജായത എന്ന് പറഞ്ഞു. നീചയോനികളിൽ പോയി ജനിക്കാവുന്ന അതിനേക്കാളും മോശമായ ഒരു ഗതിയും ഉണ്ടല്ലോ. പിതൃയാനത്തിനേക്കാളും മോശമായത് അത് തൃതീയം സ്ഥാനം അടുത്ത് പറയും. ജായസ്വോ മരിയസ്വോ ഇവിടെ തന്നെ പറയും ചാന്തോകത്തിൽ. അത് ജനിക്കുകയും മരിക്കുകയും ചെയ്യുന്നു. ജനിക്കുകയും മരിക്കുകയും ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് അങ്ങനെ അവിടെ പോയി അവിടെ ദേവലോകത്തിൽ പോയി കഴിഞ്ഞാൽ അവിടുത്തെ വിശേഷതകളൊക്കെ അറിയാമല്ലോ. ദേവന്മാരുടെ സുഖോപകരണമാണ് അതും അടുത്ത് പറയും. ദേവന്മാർ ഇവരെ പിടിച്ച് തിന്നത്തൊന്നുമില്ല. അവിടെ ചെന്നു കഴിഞ്ഞാൽ ഇവിടെ ചെയ്യുന്ന കർമ്മങ്ങൾ ഇതൊക്കെയല്ലേ. അവിടെ ചെന്നു കഴിഞ്ഞാൽ സ്വർഗലോകം എന്ന് പറയുന്നത് വളരെ സുന്ദരമാണ്. ചന്ദ്രലോകം ഇവർക്കവിടെ പ്രത്യേകിച്ച് പണികളൊന്നും ഇല്ലെങ്കിലും പറയുന്നു ഇവരവിടെ ചെന്ന് അവിടെ ഒക്കെ വൃത്തികേടാക്കും. അത് വൃത്തിയാക്കുക, എപ്പോഴും സ്വച്ഛ ഭാരത് അഭിയാൻ. അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഇവർക്ക് അതാ പണി, അതാണ്. അല്ലാതെ ദേവന്മാർക്ക് ഇവരെ കൊണ്ട് വരുന്നു. ഭാഷകാരൻ പറയും ഇവർക്ക് ദേവന്മാർക്ക് ഇവരെ കൊണ്ടൊന്നും സാധിക്കാനില്ല. പക്ഷെ ഇവർക്ക് എന്തെങ്കിലും ഒരു പണി കൊടുക്കണ്ടേ, പണി കൊടുക്കാൻ വേണ്ടി ദേവന്മാർ പറയും ഇവിടെയൊക്കെ പണിയും ചെയ്യും. ആ പക്ഷെ സ്റ്റാൻഡേർഡ് എന്ന് വെച്ചാൽ ഇവരുടെ തന്നെ വൃത്തികേടല്ലേ ക്ലീൻ ചെയ്യുന്നു. വേറെ എവിടെ അങ്ങനെ വൃത്തികേട് വരാൻ വഴിയൊന്നുമില്ല. ദേവന്മാരല്ലേ അവിടുത്തെ താമസം. പറയുക എന്ന് വെച്ചു കഴിഞ്ഞാൽ ഇവിടെ തന്നെ ഇങ്ങനെയുള്ള ജീവന് ഗതി ഉണ്ടാകുന്നു, ഉത്ക്രാന്തി ഉണ്ടാകുന്നു. ഇവിടെയൊക്കെ ജീവൻ ഉത്ക്രാന്തി ഉണ്ടെന്ന് വെച്ചാൽ ജീവൻ ശരീരം വിട്ടുപോകും. അല്ല, മനുഷ്യ എല്ലാ സ്ഥാവര ജംഗമങ്ങളെല്ലാമായി ജനിക്കുന്നു അവിടെ തന്നെ പറയും. നമ്മളത് ചർച്ച ചെയ്തതാണ്. ഇവിടെ തന്നെ വരുന്നു എന്ന് വെച്ചാൽ ഇതിനെക്കുറിച്ചൊന്നും ഒരു ബോധമില്ല. അപ്പോൾ വിവേകശൂന്യമായി ജീവിക്കുന്നവർ അവരീ പറയുന്ന തരത്തിലുള്ള പഞ്ചാഗ്നി വിദ്യ പോലുള്ള ഉപാസനകൾ ചെയ്യുന്നില്ല. ഇവിടെ പറയുന്ന ഭക്ഷ്യകാലം പറയുന്ന തരത്തിലുള്ള പരിത്രാണനവും പരിചരണവും ചെയ്യുന്നില്ല, അല്ലാതെ ജീവിക്കുന്നു. അങ്ങനെ ജീവിക്കുന്നവർക്ക് ഇവിടെ തന്നെ ജനിക്കുകയും മരിക്കുകയും ചെയ്യും. അപ്പം അതിവിടെ പറയുന്നത് ഈ സന്ദർഭത്തിൽ ഒരു വലിയ തെറ്റിദ്ധാരണ, അദ്വൈതികളെ സംബന്ധിച്ചൊരു വലിയ ദോഷാരോപണത്തിൻ്റെ പേരിലുണ്ടായിട്ടുണ്ട്. പലരും അങ്ങനെ ധരിക്കുന്നുണ്ട്, പലരും അങ്ങനെ സർവസംഗ പരിത്യാഗി എന്നുള്ള ഭാവനയിൽ ജീവിക്കുന്നുണ്ട്. അതിനൊന്നും അദ്വൈതം ഉത്തരവാദിയല്ല. അദ്വൈതം അങ്ങനെ കർമ്മങ്ങളെ ഉപാസനകളെ ഒന്നും തന്നെ നിഷേധിക്കുന്നില്ല എന്ന് പറയും. അപ്പം അങ്ങനെ ഒരാൾ കർമ്മത്തെ ത്യജിക്കുന്നെങ്കിൽ ആദ്യം നോക്കുക അതിനുള്ള യോഗ്യതയുണ്ടോ, അതാദ്യം നോക്കുക. എന്താണ് നിത്യാനിത്യ വസ്തുവിവേകം, വിഹാമുത്ര ഫലഭൂമി, സമാധിശക്ത സമ്പത്തി എന്ന് പറഞ്ഞിരിക്കുന്ന എന്താണെന്നൊക്കെ ഒന്ന് വിശദമായി ചിന്തിച്ചു പോകുമ്പോൾ ഈ കർമ്മത്യാഗികൾ സ്വയം ചിന്തിക്കണം, ഈ സമാധിഷ്ടം എന്നിലുണ്ടോ മുമുക്ഷുത്വം, പിന്നെയാണ് ജിജ്ഞാസ തന്നെ ഉണ്ടാകുന്നത് ശരിയായിട്ടുള്ള. അപ്പൊ ആ ഒരു പ്രാഥമിക യോഗ്യത ഇല്ലാത്ത ഒരാള് എങ്ങനെയാണ് കർമ്മത്തെ തിരിക്കുന്നത്, എങ്ങനെ കർമ്മത്യാഗിയാകാൻ പറ്റും? ഭാഷകാരൻ ഇതെല്ലാം പറയുന്നതിന് മുമ്പ് ഈ ഒരു യോഗ്യതയെക്കുറിച്ച് പറയുന്നുണ്ട്. സമാധി ഷഡ്ക സമ്പത്തി, അതീ പറയുന്ന അദ്വൈതികൾ എത്ര പേർക്കുണ്ട്? ശമൂന്തമോ ആർക്കാണുള്ളത്? അതില്ലാതെ എന്താ യോഗ്യത ഒരാൾക്ക് എങ്ങനെ അങ്ങോട്ട് പ്രവേശിക്കാൻ പറ്റും? അത്തരം യോഗ്യതകൾ ആർജിച്ച് ഒരുവന് മാത്രമേ സർവകർമ്മ സന്യാസം പറയുന്നുള്ളൂ ഭാഷകാരൻ. അപ്പൊ പിന്നെ പുസ്തകം എഴുതിയുണ്ട്. പക്ഷെ തെറ്റിദ്ധാരണ ഇതിനുണ്ടാവും, എല്ലാവർക്കും ഉണ്ടാവും, എനിക്കും ഉണ്ടായിട്ടുണ്ട് തെറ്റിദ്ധാരണ. അവനും ഒന്നിച്ച് ചെയ്യണം. നിങ്ങൾ വന്നു കഴിഞ്ഞാൽ പിന്നെ അത് അനുഭവിക്കുക, അതിന്റെ ഫലവും അനുഭവിക്കുക. അത് അവരവർക്ക് ബോധ്യപ്പെടുന്ന കാര്യങ്ങളാണ്. പക്ഷേ അത് ഒരാൾ ധരിക്കുന്നില്ല എന്ന് വെച്ചാൽ കണ്ടാലും കടി കണ്ടില്ലാന്ന് ധരിക്കുക, കണ്ടാലും അറിഞ്ഞാലും അറിഞ്ഞില്ലെന്ന് ധരിക്കുക. അറിയാതിരിക്കാൻ പറ്റില്ല. അവനവന്റെ യോഗ്യതയെക്കുറിച്ച് അവനവൻ തന്നെ അറിയുന്നു സ്പഷ്ടമായി. പക്ഷെ അറിഞ്ഞാലും അറിഞ്ഞില്ലെന്ന് ധരിച്ചു മുമ്പോട്ട് പോകും. പക്ഷെ ഇത്തരം ഈ ഗ്രന്ഥങ്ങൾ, സർവകർമ്മ സന്യാസത്തെക്കുറിച്ച് പറയുന്ന ഗ്രന്ഥങ്ങൾ ആശയക്കുഴപ്പമുണ്ടാക്കുന്നു. അത് അദ്വൈതത്തിനും ദോഷം ചെയ്യുന്നു, അദ്വൈതികൾക്കും ദോഷം ചെയ്യുന്നു. ഗ്രന്ഥങ്ങൾ എന്ന് പറയുന്നത് സന്യാസത്തെ കുറിച്ചാണ് പറയുന്നത്. സന്യാസത്തെക്കാൾ കൂടുതലായി പറയുന്നത് സന്യാസിമാരെ കുറിച്ച്. സന്യാസിമാരെന്ന് പറയുന്ന പ്രത്യേക ഒരു വർഗമാണ്, ഒരു പ്രത്യേക വർഗം. അപ്പൊ അവരെന്ന് പറയുന്നത് സർവകർമ്മ സന്യാസികളാണ് എന്ന് കേൾക്കുമ്പം എല്ലാവരും പെട്ടെന്ന് ആ വർഗത്തിലേക്ക് പേര് രജിസ്റ്റർ ചെയ്യാൻ ആഗ്രഹിക്കും. നമ്മൾ സാധാരണ അതാണല്ലോ കാണുന്നത്. എല്ലാവരുടെയും ഉള്ളിലുള്ള ആഗ്രഹം എന്താണ്? സന്യാസിയാകണം, സന്യാസം കിട്ടണം. എന്തുകൊണ്ട്? അതൊരു പ്രത്യേക വർഗമാണ്. അവിടെ ചെന്നു കഴിഞ്ഞാൽ എന്തുണ്ട്? പ്രിവിലേജസ്. അതുകൊണ്ടാണ് മനസ്സിൽ അങ്ങനെ ഒരു ആഗ്രഹം വരുന്നത്, അതായിത്തീരണം. അവിടെയാണ് തകരാറ്. അപ്പോൾ അങ്ങനെ ഒരു സന്യാസിയെക്കുറിച്ചാണ് ഈ ഗ്രന്ഥങ്ങളെല്ലാം പറയുന്നത്. അങ്ങനെ പറയുമ്പം സന്യാസം എന്ന് പറയുന്നത് ഒരു വലിയ പ്രലോഭനമാണ്. അത് ഇഹ അമുത്ര ഫലഭോഗ വിരാഗമല്ല, ഇഹ ഉള്ള ഫലഭോഗ രാഗമാണ്. അതാണ് വരുന്നത്. അപ്പം മനുഷ്യന്റെ മനസ്സിൽ ആഗ്രഹം ഉണ്ടാവും. അത്തരത്തിലുള്ള സന്യാസത്തെ കുറിച്ചല്ല ഭാഷകാരൻ പറയുന്നത്. പക്ഷെ ഇതൊക്കെ മനസ്സിലാക്കണമെങ്കിൽ ശരിയായ രീതിയിൽ വിചാരം ചെയ്തേ മനസ്സിലാവും. അത്തരം വിചാരം ചെയ്യുന്നതിന് മുമ്പാണ് ഈ പുസ്തകങ്ങൾ വായിച്ച് സ്വാമിയാകുന്നു. അതെ, ആദ്യം പുസ്തകം വായി. അപ്പൊ അവിടെയൊക്കെ എഴുതിയിരിക്കുന്നത് സന്യാസത്തെ കുറിച്ച് ഇങ്ങനെ എഴുതിയിരിക്കുന്നു. അപ്പൊ അതാണ് സന്യാസം എന്ന് ഭ്രമിക്കും. അങ്ങനെ ഭ്രമിക്കുമ്പോഴാണ് തകരാറ് വരുന്നത്. അപ്പോഴാണ് കർമ്മത്യാഗം ആയിട്ട് സന്യാസം സ്വീകരിക്കുന്നത്. സന്യാസിയായ അങ്ങനെയുള്ള ഒരു പറഞ്ഞ എന്താണ്? സന്യാസിയായ പിന്നെ ഒന്നും ചെയ്യണ്ട, ഒരു കർമ്മവുമില്ല. സന്യാസിയാകുക എന്ന് പറയുന്നത് എന്താ? വേഷം മാറുക, ഹോമം നടത്തുക. അതിന് ഇവിടെ നിന്ന് നേരെ കേരള എക്സ്പ്രസ്സിൽ കയറുക, ഋഷീശ്വരത്തിൽ നിന്ന് ഇറങ്ങുക, ഉടൻ തന്നെ അവിടെ ഒരു ആശ്രമത്തിൽ ചെല്ലുക, ഒരു ചടങ്ങ് നടത്തുക, സ്വാമിയായി തീർന്നു. പിന്നെ കർമ്മമൊന്നുമില്ല. ഇത് ശരിയ രീതിയല്ല. പിന്നെ കർമ്മമില്ല, ഉപാസനയില്ല, അതിനെല്ലാം ഉപരിയായി എന്ന് സ്വയം സംതൃപ്തനാകുക. അപ്പൊ അതല്ല ഇവിടെ ഭാഷ്യകാരനെ കുറിച്ച് നിൽക്കുന്നിടത്ത് അതിന് യോഗ്യത ഉള്ളവനെ പറ്റും. അത്തരത്തിലുള്ള കർമ്മത്യാഗം സാധ്യമാകും. ഞാൻ കർമ്മം ചെയ്യുന്നില്ല എന്ന് വിചാരിച്ചിരുന്ന ഒരാൾക്കും കർമ്മം ചെയ്യാതിരിക്കാൻ പറ്റും. കർമ്മം ചെയ്യാതിരിക്കുന്നത് തനിക്ക് സൗകര്യമാണ്, അതുകൊണ്ട് ഒരാൾക്ക് കർമ്മത്യാഗിയാകാൻ പറ്റത്തില്ല. അയാളുടെ വാക്കായ മനസ്സുകളെല്ലാം പ്രവർത്തിച്ചുകൊണ്ട് തന്നെ ഇരിക്കും. അപ്പോൾ അതുകൊണ്ട് കർമ്മോപാസന ആവശ്യമില്ല എന്ന് അദ്വൈതത്തിൽ പറയും. ഇനി നിങ്ങളൊരു പക്ഷേ കർമ്മത്തെ ഉപാസനകളെ ഉപേക്ഷിച്ചാലും ശരി, അത് അദ്വൈതത്തിൽ പറഞ്ഞിട്ടാണ് അങ്ങനെ ചെയ്തതെന്ന് ധരിക്കരുത്. അതൊക്കെ അവരവരുടെ ഇഷ്ടം. ഇപ്പോൾ ഓരോരുത്തരുടെ ഇഷ്ടമനുസരിച്ച് ഓരോന്ന് ചെയ്യുന്നതിന് അതിന് ശാസ്ത്രത്തിൻ്റെ പ്രമാണം ആവശ്യമില്ല. എൻ്റെ ഇഷ്ടം എന്ന് പറഞ്ഞാൽ തീർന്നു. കർമ്മം ചെയ്യുന്നില്ല, എൻ്റെ ഇഷ്ടം. അത് അവരവരുടെ ഇഷ്ടമാണ്. അത് വേറെ ആൾക്ക് കയറി അഭിപ്രായം പറയാൻ പറ്റത്തില്ല. പക്ഷെ അത് അദ്വൈതമാണെന്ന് ഭ്രമിക്കരുത്. അദ്വൈതമല്ല, അവനവൻ്റെ ഇഷ്ടമാണെങ്കിൽ ശരി, അവന് മറ്റുള്ളവർക്ക് ചോദ്യം ചെയ്യാൻ പറ്റില്ലല്ലോ. പക്ഷേ ഒരുപാട് ആശയക്കുഴപ്പം ഇക്കാര്യത്തിലുണ്ടാകുന്നുണ്ട്. ഇതൊക്കെ ആദ്യം ഇത്തരം ഭ്രമത്തിൽ ഞാനും പെട്ടിട്ടുണ്ട്. ഇതൊക്കെ ഇങ്ങനെയാണ് ധരിച്ചു പോയിട്ടുണ്ട്. അപ്പോൾ സന്യാസിമാർ കർമ്മം ചെയ്യുന്ന കാണുമ്പോൾ ആശയക്കുഴപ്പമുണ്ടാവും. സന്യാസത്തിൽ കർമ്മത്യാഗമാണ് പറഞ്ഞിരിക്കുന്നത്, പക്ഷേ ഇവർ കർമ്മം ചെയ്യുന്നുള്ളൂ, ഇതെങ്ങനെയാണ്? അപ്പോൾ സന്യാസി കർമ്മം ചെയ്യുന്ന ഇതൊക്കെ അറിഞ്ഞുകൊണ്ടായിരിക്കണമെന്നില്ല. അറിഞ്ഞോ അറിയാതെയോ ചെയ്യാം. ചെയ്യുന്നവനും ചെയ്യാത്തവനും തമ്മിൽ വ്യത്യാസമൊന്നും വേണമെന്നില്ല. ബോധമുണ്ടായിട്ടാണ് ചെയ്യുന്നതെന്നും പറയാൻ പറ്റില്ല. ബോധമില്ലാതെയും ചെയ്യാം. എന്തായാലും ഇതിലേക്ക് കടന്നു വരുന്നവനും ഭ്രാന്തി ഉണ്ടാകും. ഇവരൊക്കെ സ്വാമിമാർ പിന്നെന്തിനാ കർമ്മം ചെയ്യുന്നു? എന്നാൽ വലിയ മഹാത്മാക്കൾ പലരും കർമ്മം ചെയ്തതായിട്ടും കാണുന്നുണ്ട്. ഇതെന്താ? ഇവർക്ക് തെറ്റുപറ്റിയതാണോ? ഇങ്ങനെയൊക്കെയുള്ള വിഭ്രാന്തി ഉണ്ടാകും. പിന്നെ ഈ എഴുതിയിരിക്കുന്ന പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യം ശരിയാണെന്ന് വിശ്വസിച്ചാൽ ഈ ചെയ്യുന്നവർ വിമർശിക്കുകയും ചെയ്യും. അത് സംഭവിക്കും. നമുക്ക് അങ്ങനെ ഒരു കാര്യമുണ്ട്. ഏതെങ്കിലും പുസ്തകങ്ങൾ എടുത്ത് വായിക്കുമ്പോൾ ശരിയായ ബുദ്ധിക്ക് പാകതയില്ലാത്തതുകൊണ്ട് അതിൽ പറഞ്ഞിരിക്കുന്ന ശരിയെന്ന് അങ്ങ് വിശ്വസിക്കും. വിശ്വസിച്ചിട്ട് അതിന് വിരുദ്ധമായി കാണുന്നതിനെല്ലാം വിമർശിക്കും. ഞാനും വിമർശിച്ചിട്ടുണ്ട്. ഇതൊന്നും ശരിയല്ല എന്ന് തോന്നിയിട്ടുണ്ട്. അത് മനസ്സിൻ്റെ പക്വതയില്ലായ്മയാണ്, അറിവിൻ്റെ പക്വതയില്ലായ്മ, അതുകൊണ്ട് സംഭവിക്കുന്നു. പക്ഷെ ഭാഷ്യകാരൻ വ്യക്തമായും പറയുന്ന ഇവിടെ ഉപാസനയെ വേർതിരിച്ച് എന്താണ് കർമ്മത്തിൻ്റെ ഫലം, എന്താണ് ഉപാസനയുടെ ഫലം എന്നുള്ളതിവിടെ വ്യക്തമായും പറയുന്നുണ്ട്. അതാണ് ഈ ഭാഗം. അത് ഇവിടെ വ്യക്തമായില്ലെങ്കിൽ ഉപനിഷത്തിൽ ആ ഭാഗം എടുത്ത് വായിച്ചു നോക്കുക. അവിടെ അത് വ്യക്തമാണ്. അധികാരിക്ക് മാത്രമേ ഇതെല്ലാം ഉപേക്ഷിക്കാൻ പാടുള്ളൂ. അതാണ് സന്യാസം എന്നവിടെ പറയുന്നത്.